സജീവമായി ചോദ്യരംഗത്ത് ഇല്ലാത്തത് കൊണ്ട് ആണ് അങ്ങോട്ട് വരുന്നത്. ഞാൻ ഏതൊരു കാര്യത്തിനും കൊണ്ട് ഒരു കെണുപ്പ് കൊട്ടുക നമ്മുടെ പരിപാടി. ഇപ്പൊ നമ്മൾ വലിയ ബുദ്ധിയുള്ള ആളുകൾ, ഇപ്പൊ കേരളത്തിൽ ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ അറിഞ്ഞത് ടി എൻ ശേഷം വന്നതിന് ശേഷം. അദ്ദേഹത്തിന്റെ അദ്ദേഹം വിവേകമുള്ള ഒരു മനുഷ്യനെ നമ്മൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കൂട്ടത്തിൽ ഒരാളെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം ചെല്ലുന്നത് ഗുരുവായൂർ അപ്പന്റെ അടുക്കലും കാലിന്റെ കല്ലിന്റെയും ബിംബത്തിന്റെയും മുമ്പിൽ സുജൂതിയാനാ പോവാറില്ല. ഇത്ര ബുദ്ധിയുള്ള മനുഷ്യൻ. അപ്പൊ ഓരോ മനുഷ്യനും ഒരിട്ട് വളർന്നാൽ ആ അച്ചിൽ തന്നെ മുകളിലേക്ക് പോകും. അത് ഏതൊരാളുടെയും പ്രകൃതി അതാണ്. പിന്നെ അതിൽ നിന്നൊരു ടേണിങ് പോയിന്റ് വരണം എന്നെങ്കിൽ അവിടെയൊക്കെ നല്ല ഒരു ടേണിങ് പോയിന്റ് കിട്ടണം. ഞാൻ സമസ്ത കേരള ജമിയത്തുലമായുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത്, അതുപോലെ സമസ്തയുടെ മറ്റ് മേഖലകളിലുമൊക്കെ പ്രവർത്തിച്ചിരുന്ന സമയത്ത്, സമസ്ത കേരള ജമിയത്തുലമായുടെ പ്രസിഡന്റ് സ്വാഭാവികമായിട്ട് എന്റെ ഒരു വ്യക്തിപരമായി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ്, പ്രസിഡന്റ് മകളെ ഒരു മുജാഹിദ് പ്രവർത്തകനെ കൊണ്ട് വിവാഹാലോചന നടന്നു. സമസ്തയിൽ അത് വലിയൊരു പ്രശ്നമായി. പ്രശ്നമായപ്പോ സമസ്ത പിന്നെ തങ്ങളോട് ചോദ്യം ചെയ്തു. തങ്ങൾ പറഞ്ഞു, ഞാൻ മദീനത്ത് നബിന്റെ കബറിഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ ആ ചെക്കനെ കെട്ടുള്ളത്, എന്നോട് ഞാൻ സുന്നിയാണ് പറഞ്ഞിട്ടാണ് കെട്ടിക്കുന്നത്. സമസ്തക്ക് അത് തൃപ്തിയായില്ല. അങ്ങനെ അന്വേഷണ കമ്മീഷൻ സാദിഖലി മുസ്ലിയാര് പാലക്കാട് ജില്ലക്കാരന്, അതുപോലെ കെ കെ അബ്ദുള്ള മുസ്ലിയാര് കരുവാരകുണ്ട്, കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാര് ഇന്നത്തെ സമസ്തന്റെ പ്രസിഡന്റ്, ഈ മൂന്നാളും അന്വേഷണ കമ്മീഷൻ തൃശൂർ ജില്ലയിൽ വരികയാണ്. അങ്ങനെ ഞങ്ങളെ എം ഐ സിയിലേക്ക് വിളിക്കുകയാണ് സമസ്തന്റെ സ്ഥാപനത്തിലേക്ക് തെളിവെടുപ്പിന്. അപ്പൊ ഞങ്ങൾ കുറെ ആളുകളെ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച അവസാനം ഞങ്ങൾ ഒരു 12 ആളുകളെ, പണ്ഡിതന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളെ സമസ്തയുടെ സെക്രട്ടറിയുടെ അരികിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ് അവിടെ വിവരിക്കാൻ വേണ്ടി. സെക്രട്ടറിയുടെ അരികിൽ ചെല്ലുകയാണ്. സെക്രട്ടറി പറഞ്ഞ്, നിങ്ങൾ തങ്ങൾക്കെതിരെ ഒരു പരാതി എഴുതി തരണം, നിങ്ങൾ ഇപ്പൊ അവിടുത്തുകാരാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പരാതി ഉണ്ട് എന്ന് പറഞ്ഞ് എഴുതി തരണം. അപ്പൊ ഞാൻ പറഞ്ഞ്, തങ്ങൾക്കെതിരൊന്നും പരാതി എഴുതി തരാൻ പറ്റൂല, കാരണം ഏതോ ഒരുത്തൻ തങ്ങളെ പറ്റി എന്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഇങ്ങനെ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ അത് മഴക്കാലം, അപ്പൊ ഈ കുഴിയിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുക. അപ്പൊ അവർ കുഴി ചാടി വീണ് കാല് മുറിഞ്ഞ് ഹോസ്പിറ്റലിലായപ്പോ കട്ടിൽ കിടന്ന് നിലവിളിക്കുകയാണ്, തങ്ങളോട് പൊരുത്തപ്പെടിക്കാൻ പറയണം, ആ കുരുത്തക്കടാണ് എന്ന് പറഞ്ഞിരിക്കാം. അപ്പൊ ഞങ്ങളൊക്കെ മനസ്സിലുള്ള ഒരു ഒരു ഒരു മൈൻഡ് അങ്ങനെയാണ്. അപ്പൊ ഈ കുരുത്തക്കെടിനെ പേടിച്ചിരിക്കുക ഞങ്ങളെല്ലാവരും. അപ്പോ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് പരാതി തരാൻ പറ്റൂല. ആ സമയത്ത് ചെറുശ്ശേരി പറഞ്ഞു, എന്താ നിങ്ങൾക്ക് പരാതി ചെയ്താൽ, തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്ക്. ഞങ്ങൾ രണ്ടാളും കടമേരി കോളേജിൽ മുത്തവോൽ ക്ലാസ് ഉദ്ഘാടനം ചെയ്യുമ്പോ തങ്ങൾ പറഞ്ഞു, ഇബ്നു ഹജറിന്റെ തുഹഫക്ക് ഒരു വ്യാഖ്യാനമുണ്ട്, ആ വ്യാഖ്യാനം ലോകത്താരും കണ്ടിട്ടില്ല, അത് കൈറോ യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണുള്ളത്, അത് നോക്കിയ ഏത് വഹാബിന്റെ ചോദ്യത്തിന് അതിൽ മറുപടി ഉണ്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോ ചെറുശ്ശേരി സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റിനോട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കിതാബ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരും ഉസ്താദേ, അത് നമുക്ക് എന്താ ഫോട്ടോ കോപ്പി എടുത്താൽ തിരിച്ചാക്കാലോ. അപ്പൊ ചെറുശ്ശേരിയോട് പ്രസിഡന്റ് സെക്രട്ടറിയോട് പറയുന്ന മറുപടി, ജയന്തി മൂലിയരെ അങ്ങനെ ഒരു കിതാബിൽ ഒരു വ്യാഖ്യാനമല്ല, അതൊക്കെ പറഞ്ഞെങ്കിലല്ലേ ഇവർ മറ്റോരോ നെഞ്ഞത്ത് കയറുള്ളൂ, നമ്മൾ ഈ സുന്നത്തമാത്തിന് എന്ത് തെളിവാണുള്ളത് എന്നാണ് പറയാണ് സമസ്തന്റെ പ്രസിഡന്റ് പറയാം. സമസ്തന്റെ പ്രസിഡന്റ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ കാണാത്ത പലതും അവർ കണ്ടിട്ടുണ്ടാവുന്ന. അപ്പൊ അവര് പച്ചി പറയുന്നു, ഇല്ല അങ്ങനെ സംഭവേയില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചെറുശ്ശേരിയുടെയും വിശദീകരണം കേട്ട് തമാശയായി ചിരിച്ചു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ കാരണമായി ഞാൻ ദർസ് നടത്തിയിരുന്ന സ്ഥലത്തിൽ നിന്ന് ഒരാൾ വീട് വിറ്റ് പോവേണ്ടി വന്നിട്ടുണ്ട്. ആ രൂപത്തിൽ ആളുകളെ മുജാഹിദും മറ്റുമായതിന്റെ പേരിൽ നമ്മൾ ആളുകളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും പ്രയാസം സമസ്തയുടെ ആളുകളല്ലാത്തവർക്കെതിരെ വരുത്തി വെച്ചിരുന്ന സുന്നത്ത് ജമാഅത്തിൽ സജീവത ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് അസഹനീയതയാണ് ആ സമയത്ത് അനുഭവപ്പെട്ടത്. നേരെ ഞാൻ അവിടെ നിന്ന് വന്നു. എന്നിട്ട് ഞാൻ എന്റെ ഗുരുനാഥൻ പാതിരമണ്ണ വാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന എന്റെ ഉസ്താദിനോട് ഞാൻ ചെന്നിട്ട് കാര്യങ്ങൾ കുറെ സംസാരിച്ച്, അങ്ങനെ സംസാരിച്ചിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇപ്പൊ മുസ്തഫ ഫൈസി പലിശ ഹലാലാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ, എന്താ നമ്മൾ ചെയ്യാം ഈ പലിശ? ഇപ്പൊ ഈ രൂപത്തിലൊക്കെ ഇപ്പൊ സമസ്ത പങ്കനെ പോവുകയാണെങ്കിൽ രണ്ട് സമസ്തക്കും വെല്ലുവിളിച്ചിട്ടും അദ്ദേഹത്തിന് മറുപടി കൊടുത്തിട്ടില്ലല്ലോ. രണ്ട് സമസ്തകളും എ പി സമസ്തനെയും വെല്ലുവിളിച്ചു, ഇ കെ സമസ്തനെയും വെല്ലുവിളിച്ചു, പലിശ ഹലാലാണെന്ന് ഞാൻ സ്ഥാപിക്കും, പള്ളി ദർസിലെ കിതാബുണ്ട്, തൊഫ ഉണ്ട് സ്ഥാപിക്കും എന്ന് പറഞ്ഞു മുസ്താഫൈസി വെല്ലുവിളിച്ചു. നമ്മൾ എന്താ മൂപ്പരാ പറയുന്ന വെല്ലുവിളി സ്വീകരിച്ചുകൂടെ എന്ന് ഞാൻ ഉസ്താദ് പറഞ്ഞു. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? മുസ്തഫാന്റെ അതേ അഭിപ്രായം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ സെക്രട്ടറി ചെറുശ്ശേരിക്കും ഉള്ളത്. അപ്പൊ പ്രസിഡന്റിന്റെ കഥയും കഴിഞ്ഞു, സെക്രട്ടറിയുടെ കഥയും കഴിഞ്ഞു. ഇങ്ങനെ ചുരുക്കി അനവധി അനവധി പ്രതീക്ഷകളുമായി നടന്നിരുന്ന വലിയ വൻകിട നേതാക്കന്മാർ വെറും കൈയോടെ നിൽക്കുകയാണ് എന്ന് തുടർന്ന് അങ്ങോട്ടുള്ള അന്വേഷണത്തിൽ ഞാൻ കുറെ പണ്ഡിതന്മാരോട് സംസാരിച്ചു. ഒരു പണ്ഡിതൻ പറഞ്ഞു, ചേടോ നിനക്കറിയോ ഈ ഉസൂലുപരമായി ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രപരമായ അതുപോലെ ഹദീസ് മേഖലയിലുള്ള ഉസൂലിയായ ചർച്ച മുജാഹിദികളോട് നടത്താൻ പോയാൽ പായമടക്കി പോണ്ടി വരും. മാത്രല്ല അവര് ഖുതബ പരിഭാഷപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഇപ്പൊ എല്ലാവരും പറയാറ്. ഇല്ല, മുജാഹിദുകളല്ല ഖുതബ പരിഭാഷപ്പെടുത്തുന്നത്, നമ്മളാ ഖുതബ പരിഭാഷപ്പെടുത്തുന്നത്. നമ്മൾ മിമ്പറിന്റെ മുകളിൽ അറബിയിലും ചോട്ടിൽ മലയാളത്തിലാ. മുജാഹിദുകൾക്ക് അങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ? ഈ രണ്ടെണ്ണത്തിന് എന്ത് തെളിവാ? അപ്പൊ അവരൊക്കെ സുന്നത്ത് അനുസരിച്ച് പോകുന്നു എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാർ. ഇങ്ങനെ തുടർന്ന് അങ്ങോട്ട് അന്വേഷിച്ച് മാത്രമല്ല, ഇന്ന് വരെ ഒരു 10-42 വയസ്സോളമായി എനിക്ക് എന്റെ ഈ ജന്മത്തിൽ ഇന്ന് വരെ വിശ്വാസപരമായ കാര്യത്തിൽ അശ്ശേരി ഇമാമിനെയാണ് ഞങ്ങൾ പിന്തുടരുന്നത്. ഇന്ന് അതുകൊണ്ട് ഒരു വരി ഉസ്താമാരി നമ്മൾ കാണാത്ത കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നടന്നതാ. അപ്പൊ തരുമോ എന്ന് വെച്ചാൽ ഇന്ന് വരെ ഒരു കുട്ടിക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസം മസ്ജിദ് പ്രകാരമാണെന്ന് പോലും ഒരര വരി കൊണ്ടുവരാൻ വരെ കൊണ്ട് ആരും കഴിയില്ല. അപ്പൊ ഇവരിലുള്ള വിശ്വാസം അവസാനിച്ചപ്പോൾ ഇവരിൽ കയ്യിൽ എന്താണെന്നുള്ളത് പരിശോധിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. എന്റെ കൂടെ ദർസിൽ പഠിച്ച ഹദാരിമിക്കുണ്ടായി, അതുപോലെ തന്നെ പട്ടിക്കാട് പഠിച്ചിരുന്ന പിന്നെ നമ്മുടെ ഹുസൈൻ ഫൈസിക്കുണ്ടായി, അതുപോലെ തന്നെ മണ്ണാർക്കാടര സമദ് ഫൈസിക്കുണ്ടായി, അതുപോലെ തന്നെ ദർസിൽ ഞങ്ങളോട് പഠിച്ചിരുന്ന സമദ് ദാരിമിക്കുണ്ടായി. അതുപോലെ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഇവരെ കയ്യിലുള്ളത് എന്താണെന്നൊന്നാണ് പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതാണ്. ടേണിംഗ് പോയിന്റ് സംസ്ഥയുടെ പ്രസിഡന്റും സെക്രട്ടറിയാണ് എന്ന് മാത്രമാണ് എന്റെ സുഹൃത്തിനോട് ഉണർത്താനുള്ളത്. വളരെ വിശദമായി ഈ ഭാഗത്തെ കുറിച്ച് ഇനി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിനുള്ള സമയമല്ല. നമ്മുടെ വിഷയം തവസ്സലും ഇസ്തിഗാസയുമാണ്. ആ ഭാഗത്തേക്ക് ചോദിക്കാൻ സഹോദരന്മാർ വരണമെന്ന് ഉണർത്തുന്നു.